ഓ വാ എന്നുള്ളത് എങ്ങനെയാ പിരിക്കുന്നത്? എന്ത് സന്ധ്യ വന്നത്? മയഹ എന്ന് പറയുന്ന പഞ്ചമിയാണ്. അപ്പോഴേക്കുന്നു മയപരസ്യ ഉഞ്ഞോ. ഉഞ്ഞെന്ന് പറയുന്ന നിപാതമാണ്. ഞകാരമിത്തായി ലോപിച്ച് ഓ വ. ഓ എന്ന് പറഞ്ഞാൽ വഹ പ്രഥമാന്തമാണ്, അത് ആദേശമാണെന്നർത്ഥം. വ വികല്പം സൂത്രത്തിൽ തന്നെയുണ്ട്. വ എന്ന് വെച്ചാൽ വികല്പമായിട്ട് വരികയപ്പോൾ അച്ച് പരമരിക്ക് പൂർവ്വത്തിൽ നിന്ന് അച്ച് വരുന്നുണ്ട്. ഇത് ത്രിപാദിയിലെ സൂത്രമാണ്. എന്നുവെച്ചാൽ പൂർവോത്രാസിദ്ധം പ്രാബല്യമാകുന്ന ഒരു സ്ഥലമാണത്. കിമു ഉക്തം, കിമു ഉക്തം എന്നിരിക്കുന്നു. കിം അതിന് മകാരമുണ്ട്, അത് മയ്യിലായി. മയ്യ എന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ ഏതൊക്കെ വർണ്ണം വരും? ആ ഒഴികെ മാ എന്ന് പറയുമ്പം ഹായ വാര ഞാൻ മാ മുതൽ കപ്പൈ വരെ ശേഷസര് വരത്തില്ല, ഹാ വരത്തില്ല. അപ്പൊ ആ മയ്യിന്റെ പരത്തിലിരിക്കുന്ന ഉഞ്ഞ് കിമ് ഊ എന്ന് പറയുന്ന ഉഞ്ഞാണ്. ഞകാര വിത്തായി ലോപിച്ചു നിപാതമാണ്. ഊ കിമ് ഊ ഉക്തോന്നിരിക്കുന്നു. ഊ ഉക്തോന്നിരിക്കുമ്പോ ഏത് സൂത്രം വരേണ്ടത്? പിന്നെ ഏതിന് വരാം? ഏത് വരാം? നിപാത ഏക ജനാങ് ഏക അച്ചാണ്, നിപാതമാണെന്നതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത്. ആ സൂത്രം ഓർക്കാൻ വേണ്ടിയിട്ടാണ്. നിപാതമാണ്, നിപാതമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. നിപാതമായി കഴിഞ്ഞാൽ എന്തുവരും? പ്രക്രിയ സഞ്ജു ഒരു സന്ധി വരത്തില്ല. അപ്പോൾ ഈ സൂത്രത്തിന്റെ ആവശ്യം എന്തുകൊണ്ട്? പ്രകൃതിഭാവം വരരുത്, ഇവിടെ ഒരു സന്ധി വരണം. ഇവിടെ എന്താ ഇവിടെ വിധിച്ചത്? കിമ് ഊ ഉക്തോ എന്നിരുന്നപ്പോൾ ഉകാരത്തിന് വാ വിധിച്ചു. എന്നുവെച്ചാൽ വകാരം, ഉകാരത്തിന് വകാരം വന്നു കഴിഞ്ഞാൽ വ് വരും. ഇപ്പൊ കിമ് വ്, കിമ് വ് ഉക്തം കൂടി ചേരുമ്പോ കിം മുക്തമെന്നായി. പക്ഷേ ഇവിടെ എന്തിനാ വിധിക്കുന്നത്? കിമ് ഓ കിമു ഉക്തോ എന്നിരുന്നപ്പോ ഇത് ഗണിച്ചു വരാമല്ലോ, ഇതേ രൂപം കിട്ടുമല്ലോ. എന്താ ഒരാൾക്ക് അങ്ങനെ അകസ്വർണ്ണ ദീർഘ അതിനെ ബാധിച്ചു. അതിനെ ബാധിച്ചത് നിപാത ഏകാചനം. എന്തായാലും ഇഗോയാനച്ചിക്ക് വരാൻ പറ്റില്ല. ഊ ഊന്നിരിക്കുമ്പോ ഏതോ ഒരു അവിടെ അകസ്വർണ്ണ വരും, അത് പറ്റില്ല. നിപാത ഏകാചനാകുന്നു. കിമ് വന്നു, കിം ഒരു പദമാണ്. പരത്തിൽ വ് വന്നപ്പോ കിം എന്നുള്ള തേജസൂത്രം വരാം മോഹൻസ്വാര്. പക്ഷെ ഇവിടെ വരില്ല. എന്തുകൊണ്ട്? എന്താണ് അസിദ്ധം? പൂർവത്ര അസിദ്ധം എന്നെന്താ ഉറപ്പിച്ചു പറഞ്ഞത്? മോഹൻസ്വാര എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞു വരുന്ന സൂത്രമാണ്. മയോ വാ കഴിഞ്ഞു വരുന്ന സൂത്രമാണ് മോഹൻസ്വാര. നമ്പർ നോക്കിയാൽ അറിയാം. പദാന്തമാണ്. കിം പദമാണ്, കിം പദാന്തമാണ്. ശരിയാണോ? കിം എന്ന് പറയുന്നത് പദാന്തത്തിൽ മകാരം, മോഹൻസ്വാര പരത്തിൽ വകാരം ഹല്ലുണ്ട്. എന്തുകൊണ്ട് വന്നില്ലെന്നാ ചോദിച്ചു. കേട്ടില്ല. പദമാണ് കിം എന്ന് പറയുന്ന പദമാണ്. മകാരം പദത്തിന്റെ അന്ത്യത്തിലാണ്, ഹല്ല് പരത്തിലുണ്ട്. കിമ്മിനും അനുസ്വാരം വരാം. മോഹൻസ്വാര പദാന്തമാണ് കിം. അതെന്താ ഒരു സൂത്രം എന്നാ വേറെ സൂത്രം വന്നൂടെ? അതുകൊണ്ടല്ലേ ഇവിടെ വകാരം ഇരിക്കുന്നത്. മയോഞ്ഞോ പോവാന്നുകൊണ്ട് വകാരം ഇരിക്കുന്നത്. അതിനൊന്നും സംഭവിച്ചില്ലല്ലോ. ത്രിപാതിയിലാണ്. അതുകൊണ്ടെന്താ? അതാണ് കാരണം. ത്രിപാദ്യാമപി പൂർവം പ്രതി പരം ശാസ്ത്രം അസിദ്ധം. അതിനാണിത് ഉദാഹരണം. ത്രിപാദിയില് പൂർവസൂത്രങ്ങളെ സംബന്ധിച്ച് പരസൂത്രം അസിദ്ധമാണ്. ഇപ്പൊ മയോ വാ പ്രകാരം അതിന്റെ നമ്പർ എത്രയാണ്? ഇപ്പൊ മോഹൻസ്വാരെ ഇരുപത്തിമൂന്ന്. ഇപ്പൊ പൂർവം പ്രതി പരം ശാസ്ത്രം അസിദ്ധം. മോഹൻസ്വാരം എന്ന് പറയുന്നത് പൂർവസൂത്ര പരമാണ്. പൂർവം അതിനെ സംബന്ധിച്ച് പരസൂത്ര അസിദ്ധം. പരസൂത്രം ഏത്? മയോവിനോ. അപ്പോ മയോവിനോ ഓ ആ പ്രകാരം വകാരം വന്നത് മോഹൻസ്വാരയ്ക്ക് അസിദ്ധമായി പോയി. മോഹൻസ്വാരം നോക്കുമ്പോ മയോവിനോ ഓ വാ പ്രകാരം വാ വന്നത് അവിടെ ഇല്ല. മോഹൻസ്വാർ ഇവിടെ എന്തിനാ കാണുന്നത്? എന്തിനാ കാണുന്നത്? മോഹൻസ്വാർ നോക്കി എന്ത് കാണും? എന്ത് കാണും? മോഹൻസ്വാർ നോക്കി എന്താ കാണുന്നു? ഓ പരത്തിൽ ഊവല്ലേ ഇരിക്കുന്നു. എന്തുകൊണ്ട്? മയോവിനോ ഓ വാ പ്രകാരം വകാരം വന്നത് പൂർവസൂത്രമായ മോ അനുസ്വാരത്തിന്റെ ദൃഷ്ടിയിൽ അസിദ്ധമാണ്. അതാണ് ശരിയല്ലേ? അത് തന്നെ അതന്നെ പറഞ്ഞത്. പൂർവം പ്രതി പരശാസ്ത്രം അസിദ്ധം. അപ്പൊ പൂർവസൂത്രം ഏതാ പ്രവർത്തിക്കേണ്ടത്? മോഹനുസ്വാരം. മോഹനുസ്വാരം പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? മകാരത്തിന് അനുസ്വാരം വരും, പരത്തിൽ ഹല്ല് വേണം. പക്ഷെ ഇവിടെ ഹല്ല് ഏത് സൂത്രം കൊണ്ടുവന്നു? മയോഞ്ഞു ഓവ. അതിന്റെ നമ്പർ എത്ര? 33. മോഹൻസ്വാരയുടെ എത്ര? 23. അപ്പൊ പൂർവ്വം ഏതാണ്? അപ്പൊ മോഹനസ്വാരയുടെ ദൃഷ്ടിയിൽ മയോവിനോ ഓവ അസിദ്ധം, പൂർവം പ്രതി പരം ശാസ്ത്രം അസിദ്ധം. അങ്ങനെയാണ് പാണിനി സൂത്രങ്ങളെ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മോഹനസ്വാര വരുന്നില്ല. ഇപ്പൊ കിമ് ഊന്നിരുന്നു, ഉക്തം പോട്ടെ, മകാരത്തിന്റെ വരത്തിൽ ഉകാരമിരുന്നു. ആ ഊന്ന് പറയുന്ന നിപാതമായതുകൊണ്ട് മയ ഉഞ്ഞോ ഓ വാ എന്നുള്ള സൂത്രപ്രകാരം ഉകാരത്തിന് വകാരം വന്നു. ഇത് നിപാതമായതുകൊണ്ട് തന്നെ നിപാതയോഗോ ചനാഗപ്രകാരം എന്ത് പറയാനും പ്രക്രിയ സഞ്ജ വരാം. ഓ ഉക്തം എന്നിരിക്കുന്നിടത്ത് സവർണദീർഘം വരത്തില്ല. പ്രഗ്രഹ്യ അചിന്യത്യം. അപ്പോൾ ഓ എന്നിരിക്കുന്നിടത്ത് പിന്നെ അതിനുവേണ്ടി പ്രത്യേക ഒരു സൂത്രം വിധിച്ചു, മയവിഞ്ഞോ ഓ വാ. അപ്പൊ ഊ ഉക്തം എന്നിരുന്നിടത്ത് അതാണ് നോക്കേണ്ടത്. ഊ ഉക്തം എന്നിരിക്കുന്നിടത്ത് ഊവിന്റെ പരത്തിൽ ഊ ഇരിക്കുന്നു. ഊവിന്റെ പരത്തിൽ ഊ ഇരുന്നു കഴിഞ്ഞാൽ ആദ്യമിക വിളിച്ച് എണ്ണ വരാം, അതിനെ ബാധിച്ചുകൊണ്ടാകും സൗണ്യ ദീർഘ വരാം. ഊ നിപാതമായതുകൊണ്ട് നിപാതേകോചനാകുന്ന സൂത്രപ്രകാരം നിപാതം പ്രക്രിയസഞ്ജന്ന് പ്രകൃതിഭാവം വന്ന് ഊ ഉക്തം എന്നിരിക്കാം. പക്ഷേ മയ ഉഞ്ഞോ ഓ വാ എന്ന് പറഞ്ഞതുകൊണ്ട് ഊവിന്റെ പരത്തിൽ ഊ ഇരുന്നപ്പോൾ പൂർവ്വത്തിലെ നിപാതമായ ഊവിന് വകാരം വന്നു. ഇവിടുത്തെ രൂപം എങ്ങനെ മാറി? കിമ് വ് ഉക്തം. ഇനി നമ്മൾ ചിന്തിക്കുന്നത് കിമ് എന്ന് പറയുന്നതിന് അനുസ്വാരം വരാമോ എന്നാണ്. അത് ഈ സൂത്രമായിട്ട് ബന്ധമില്ല, നമ്മൾ ചിന്തിച്ചാണ്. കിമു എന്ന് പറയുന്നത് മകാരം, കിമ് പദമാണ്, പദാന്തത്തിലെ മകാരമാണ്, ഹല്ല് പരത്തിലിരിപ്പുണ്ട്. അപ്പം കിമ്മിലെ മകാരത്തിന് അനുസ്വാരം വരാം. പരത്തിലിരിക്കുന്ന ഹല്ലെന്ന് പറയുന്നത് ആദേശമായി വന്ന വകാരം, പക്ഷെ അത് വരാൻ പറ്റത്തില്ല. പൂർവം പ്രതി പരം ശാസ്ത്രം അസിദ്ധം, പൂർവസൂത്രമാണ് മോ അനുസ്വാര. അതിന് പരമായ മയ ഉഞ്ഞോ ഓ വാ പ്രകാരം വകാരം വന്ന അസിദ്ധമായിപ്പോയി. അസിദ്ധമായതുകൊണ്ട് മോ അനുസ്വാരം നോക്കും. ഇവിടെ കിമ്മിന്റെ പരത്തിലിരിക്കുന്നത് ഉകാരമാണ്, വകാരമല്ല. പരത്തിലിരിക്കുന്നത് ഉകാരം. ഉകാരത്തെ കണ്ടുകഴിഞ്ഞാൽ അതിന് പരത്തിൽ ഹല്ലില്ല, ആ സൂത്രം പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അത് ഈ സൂത്രത്തിൻ്റെ അല്ല, ഈ സൂത്രം പ്രവർത്തിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതലായി ചിന്തിക്കുന്നതാണ് എന്തുകൊണ്ട് കിമ്മുക്തം എന്നിരിക്കുന്നിടത്ത് മോഹൻസ്വര വന്നുകൂടാ എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്ന ഇതാണ് പൂർവോത്രാസിദ്ധം. അതാണ് അവിടെ പറഞ്ഞത് ത്രിപാദ്യാമവി പൂർവം പ്രതി പരൻശാസ്ത്രം അസിദ്ധം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കിക്കണം, ത്രിപാദിയിൽ ഏതെങ്കിലും ഒരു പരസൂത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ പൂർവസൂത്രത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ ത്രിപാദിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു സൂത്രം പ്രവർത്തിച്ചാൽ സപാദ സപ്താധ്യായയിലെ സൂത്രത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ലോപശകലിച്ച് ത്രിപാദിയിൽപ്പെട്ടാണ് അത് പ്രവർത്തിച്ചു കഴിഞ്ഞതുകൊണ്ട് പിന്നെ അവിടെ ആഗുണ സപാദ സപ്താധ്യായയിൽപ്പെട്ട ആഗുണയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അപ്പം നമ്മൾ അങ്ങനെ മനസ്സിലാക്കി, ത്രിപാദിയിലെ ഏതെങ്കിലും ഒരു പരസൂത്രം പ്രവർത്തിച്ചാൽ പിന്നെ പുറസൂത്രം അവിടെ പ്രവർത്തിക്കില്ല. ഇവിടെ മയ ഉഞ്ഞോ ഓ വാ എന്നുള്ളത് പരസൂത്രമാണ്, അത് കിമ് ഊ എന്നുള്ളടത്ത് പ്രവർത്തിച്ചു, ഉകാരത്തെ വകാരമാക്കി. ഇനി അതിനു മുമ്പിലുള്ള ഒരു സൂത്രത്തിനും അവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല. പരസൂത്രം ഉണ്ടെങ്കിൽ പ്രവർത്തിക്കാം, പൂർവസൂത്രങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യം. ഇതിൻ്റെ പ്രയോഗത്തിൽ പ്രചാരത്തിലിരിക്കുന്ന രൂപം ഇതാണ് കിമുക്തം. ഈ രൂപം നിലനിൽക്കണം, ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് പാണിനി സൂത്രങ്ങളെ ക്രമീകരിച്ചു. തൻ്റെ ആ സൂത്രരചനയിൽ പാണിനി എന്ത് ചെയ്യുന്നു? ഇത്തരം ലോകത്തിൽ ശിഷ്ടപ്രയോഗത്തിലുള്ള രൂപങ്ങൾക്ക് മാറ്റം വരരുത് എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് പൂർവോത്രാസിദ്ധം പോലുള്ള നിയമങ്ങൾ ഉണ്ടാക്കി ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ മയവിനോ വാഹ എന്നാണ്. ഇത് വരാത്ത പക്ഷത്തിൽ എങ്ങനെയിരിക്കും? കിമു ഉക്തം. ഇവിടെ ഏത് ഗുണിച്ചു വന്നൂടെ? ഇത് വരാത്ത പക്ഷത്ത് അഗസ്വന് ദീർഘം വന്നൂടെ. നിപാത യുഗാച്ച് അനാം അവിടെ പ്രവർത്തിക്കും. ഈ സൂത്രം വരാത്ത പക്ഷത്തിൽ നിപാത യുഗോച്ചനാ പ്രകൃതി സഞ്ജമൊന്നും പ്രകൃതിഭാവം ഒന്നും സന്ധി വരുന്നില്ല. കിമു ഉക്തം രണ്ടു തരത്തിലും പ്രയോഗിക്കാറുണ്ടെന്നർത്ഥം. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞെന്നാ ഞാൻ ചോദിക്കുന്നു. മനസ്സിലായ? ഇക്കോ അസവർണേ ശാകല്യസ്യ ഹ്രസ്വസ്ഥ പദാന്ത ഇക്കോ ഹ്രസ്വാവാസ്യോ അസവർണേ അചി. ഹ്രസ്വാന്നെങ്ങനെയാ ദീർഘം വന്നത്? ഹ്രസ്വാഹ വിസർഗം ഇവിടെ പോയി. ഭസിച്ച വന്ന ഭസിച്ച വന്ന എന്താ പറഞ്ഞു? ഭോഗോപുരസ്യോശി ഹരി സർവേഷ. വാ എന്നിങ്ങനെ ദീർഘം വന്നു. ദീർഘം വന്ന് എങ്ങനെയെന്ന് അവിടെ എങ്ങനെയാ? വാന്നുള്ളടത്ത് ദീർഘം വന്ന് എങ്ങനെയെന്ന്, ഹ്രസ്വാന്നുള്ളടത്ത് ദീർഘം വന്നത് മനസ്സിലായല്ലോ. അതുപോലെ വാന്ന് പറയുന്ന അവ്യയമാണ്, അതിന് രൂപമാറ്റം വരത്തില്ല. അതിന്റെ രൂപം തന്നെ അതാണ്. ഇവിടെ എന്താ പറയുന്നത്? പദാന്ത ഇക്കഹ, പദാന്തമായ ഇക്കിന് എന്ന് വെച്ചാൽ ഒരു പദത്തിന്റെ അന്ത്യത്തിലുള്ള ഇക്കിന്. ഹ്രസ്വ വാസ്യു, ഇവിടെ എന്തുകൊണ്ടാണ് ഹ്രസ്വ എന്ന് ബഹുവൻ ഉപയോഗിച്ചത്? എന്തുകൊണ്ടാണ് ഇവിടെ എന്തുകൊണ്ട് ഉപയോഗിച്ചത്? ഹ്രസ്വം പലതുണ്ടറിയാം. ഇവിടെ ഹ്രസ്വ എന്ന് ബഹുവൻ ഉപയോഗിച്ചത് എന്തുകൊണ്ട്? പദാന്ത, അത് ശരി തന്നെ. അതിനും ശരിയുണ്ട്. എന്താണ് ഇക്കഹ? ഇക്കഹയെ വിശേഷിപ്പിക്കുകയാണ്. പദാന്താഹ ഹ്രസ്വാഹ ഇക്കോ ഇക്കഹ, അത് ബഹുവനത്തിൽ വന്നുകൊണ്ടാണ് അതെല്ലാം ബഹുവനമായത്. അങ്ങനെ ശബ്ദങ്ങളെ കണ്ട് അതിന്റെ രൂപങ്ങൾ മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കി വേണം വായിച്ചു പോകേണ്ടത്. അതങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്ന ഇടയ്ക്ക്. അങ്ങനെ ഇവിടെ ചിന്തിക്കുന്നു എന്തുകൊണ്ടത് വന്നു. പദാന്തത്തിലുള്ള ഇക്കുകൾക്ക് ഹ്രസ്വ വാസ്യുഹു വികല്പമായിട്ട് വരും. എപ്പോ? അസവർണയാക്കി, അസവർണമായ അച്ചു പരവരിക്കുമ്പോൾ. അസവർണം എന്ന് വെച്ചാൽ സവർണം അല്ലാതെയുള്ള അച്ച് പരമരിക്കുമ്പോ. അസവർണം എന്നിടത്ത് നിഷേധം പരിദാസമാണോ പ്രസജ പ്രതിഷേധമാണോ? പരിദാസം ഉറപ്പാണോ? എന്തുകൊണ്ട്? ആ ഉത്തരഭാഗത്തോടെ അന്വയിക്കുന്നു. അസവർണമായ അച്ച് പരമരിക്കുമ്പോ. ഇവിടെ നമ്മൾ പഠിച്ചാണെന്നോ തന്നെ ചക്രി അത്രന്നിരിക്കുന്നു, ദീർഘയാണ്, അതിന്റെ ഫലത്തിൽ അത്ര ഇരുന്നു. അവിടെ ഹ്രസ്വം വന്നു. ഹ്രസ്വം വന്നു. ഇവിടെ നോക്കുക, ഇഗോ അസവർണേ ശാകല്യസ്യ ഹ്രസ്വസ്ഥ. അതിന്റെ നമ്പർ എത്രയാണ്? 127. പുളിത പ്രഗ്രഹ്യ അചിനിത്യം 125. അതിന്റെ അടുത്താണിതും വരുന്നത്. അതെന്താ ചെയ്യുന്നത്? ആസൂത്രണം പ്രകൃതിഭാവം. 125-ാമത്തെ സൂത്രം പ്രകൃതിഭാവം വിധിക്കുന്നു. പ്രകൃതിഭാവം വിധിക്കുന്ന വേറെയും സൂത്രങ്ങളുണ്ട്, അന്നിവിടെ വന്നിട്ടില്ലെന്നേ ഉള്ളൂ. അതിൻ്റെ അടുത്തതിൻ്റെ അടുത്ത സൂത്രം അതിൽ വന്നിരിക്കുന്നു. എന്താണ് അവിടെ പറഞ്ഞു? പുതപ്രഗ്രഹ്യ അചിനിത്യം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇഗോ അസവർണേ ശാകല്യസ്യ ഹ്രസ്വഹ ച എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും അർത്ഥം? പ്രഗ്രഹ്യം പ്രകൃതിഭാവം. പ്രഗ്രഹമല്ല, പ്രകൃതിഭാവം. ആ സൂത്രത്തിൽ എന്താ വിധിച്ചത്? പ്രകൃതിഭാവം വിധിച്ചു. അതായത് പൃഥപ്രഗ്രഹ്യ അചിനിത്യം എന്ന് പറയുന്ന സൂത്രത്തിൽ എന്ത് ചെയ്തു? പ്രഗ്രഹ തന്നെയല്ല വിധിച്ചത്, പ്രകൃതിഭാവം. അത് കഴിഞ്ഞിട്ട് അടുത്ത സൂത്രം ഇതിനെ അടുത്തായിട്ട് എടുക്കുക. കാരണം ഇടയ്ക്ക് വരുന്നതും ഇതുപോലെ പ്രകൃതിഭാവത്തെ വിധിക്കുന്നതാണ്. ഈ സൂത്രത്തിൽ പറഞ്ഞു ഹ്രസ്വഹ ച എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഹ്രസ്വം വരും, ച കൊണ്ട് പൂർവ്വത്തിലെ എന്തുവരും? പ്രകൃതിഭാവവും വരും. അപ്പൊ ചക്രി അത്ര എന്നിടത്ത് ഹ്രസ്വം വന്ന് പ്രകൃതിഭാവവും വന്നു, അതുകൊണ്ട് എന്ത് ചെയ്തു? സന്ധി വന്നില്ല. അതാണ് അവിടെ രൂപം അങ്ങനെ ഇരിക്കുന്ന ചക്രി അത്ര. അപ്പൊ പാണിനി സൂത്രം ഉണ്ടാക്കിയപ്പോ പാണിനിയുടെ മനസ്സിൽ ഇതായിരുന്നു, അതുകൊണ്ടാണ് പാണിനി എന്ത് ചെയ്തത്? പൃഥപ്രഗ്രഹ്യ അചിനിത്യം എന്ന് പറഞ്ഞിട്ട് അടുത്ത സൂത്രത്തിൽ ഒരു കാര്യം കൂടെ വിധിച്ചു. എന്താണോ പ്രസവം വിധിച്ചിട്ട് ച എന്നുകൂടെ പറഞ്ഞപ്പോ പൂർവ്വ സൂത്രത്തിൽ വിധിച്ച എന്ത് ചെയ്തു? പ്രകൃതിഭാവവും വന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ചക്രി അത്ര എന്നുള്ളത് പർസ്വം വന്ന് ച എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്തു? പ്രകൃതിഭാവം വന്നിട്ട് രൂപം എങ്ങനെ ഇരിക്കുന്നു? ചക്രി അത്ര. അല്ലെങ്കിൽ ഇവിടെ എന്തു വന്നനെ? എന്ത് ഏ സൂത്രം വന്നനെ? ഇഗോണിച്ച്. ഇതാണ് പാണിനിയുടെ ബുദ്ധി. പക്ഷെ പാണിനിയുടെ ബുദ്ധിയെക്കാളും വലിയ ബുദ്ധിയാണ് ആരുടെ ബുദ്ധി? പതഞ്ജലിയുടെ ബുദ്ധി. പതഞ്ജലി പറയുന്ന ഈ സൂത്രം എന്തിനാണ് ഉണ്ടാക്കുന്നത്? സൂത്രം ഉണ്ടാക്കുമ്പോൾ തന്നെ എന്താണോ മാത്രാലാഭം, മാത്രാലാഭാത് പുത്രലാഭം മന്യന്തേ വയ്യാകർണാഹാന്ന്. മാത്രാലാഭം എന്ന് വെച്ചാൽ ഒരു പുത്രലാഭം പോലെയാണ്, അത്രയും സന്തോഷമാണ്. അപ്പോൾ ഭാഷകാരൻ ചിന്തിക്കുമ്പോൾ ഒരു സൂത്രത്തിൽ നിന്ന് ഒരു അക്ഷരം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത്രയും ലാഭമായിരുന്നു. ഭാഷകാരൻ പറയുന്നത് ഇവിടെ ഈ ചായയുടെ ആവശ്യമില്ല, പൂർവത്തിലുള്ള പ്രകൃതിഭാവത്തെ ഇങ്ങോട്ട് അനുകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാണിനി ചാ വെച്ചത്. പാണിനിയുടെ താല്പര്യം അത് തന്നെ. ഭാഷകാരൻ എന്താ പറയുന്ന? എന്റെ ആവശ്യമില്ല. അപ്പൊ ചോദിക്കും, അപ്പോ സന്ധി വരത്തില്ലേ? ഭാഷകാരൻ പറയുന്നു വരത്തില്ല. എന്തുകൊണ്ട്? അതാണ് അടുത്തെഴുതിയിരിക്കുന്നത്, ഹ്രസ്വ വിധി സാമർത്ഥ്യാത് ന സ്വരസന്ധി. ഹ്രസ്വം വിധിച്ചത് കൊണ്ട് തന്നെ സ്വരസന്ധി വരത്തില്ല എന്ന് പറഞ്ഞാൽ, ഈ ചക്രി അത്ര എന്ന് പറയുന്നിടത്ത് ഇവയണച്ച് വരാനാണെങ്കിൽ പിന്നെ അതിനെന്തിനാ ഹ്രസ്വമാക്കുന്നത്? ചക്രി അത്ര എന്നിരിക്കുമ്പോൾ ഇവയണച്ച് എണ്ണു വന്ന് ചക്രി എത്ര എന്നാവും. അപ്പോ ഈ സൂത്രത്തിൽ ഹ്രസ്വഹ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എന്തിനെ തടഞ്ഞു? സ്വരസന്ധിയെ തടഞ്ഞു. സ്വരസന്ധി എന്ന് പറഞ്ഞാൽ എണ്ണ ആവേശം. അപ്പൊ ഇനി അവിടെ എണ്ണാദേശം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ച എന്ന് പറഞ്ഞിട്ട് പ്രകൃതിഭാവത്തെ കൂടെ വിധിക്കേണ്ട ആവശ്യമില്ല. ഇതിനാണ് അർത്ഥാപത്തി, അന്യഥാനുഭൂതി എന്നൊക്കെ പറയുന്നത്. ഇതുകൊണ്ട് തന്നെ ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ച ആവശ്യമില്ല. ചായ ഭാഷകാരൻ എന്ത് ചെയ്തു? പ്രത്യാഖ്യാനം ചെയ്തു, ആവശ്യമില്ല എന്ന് പറഞ്ഞു. ആ ഭാഷ്യ താല്പര്യത്തെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഹ്രസ്വവിധി സാമർഥ്യ നാസ്വരസന്ധി. അതായത് ഭട്ടോജ്യോതിഷരും ഭരതരാജ പണ്ഡിതരുമൊക്കെ ഇത് ഈ സൂത്രം എഴുതി, അർത്ഥം എഴുതി, ഇതൊക്കെ കാണിക്കുമ്പോൾ അവർ ഭാഷ്യവും എല്ലാം നോക്കിയിട്ടാണ്, കേവല സൂത്രം മാത്രം വെച്ചുകൊണ്ടുണ്ട്. സൂത്രകാരൻ ഇങ്ങനെ പറഞ്ഞു, അതിൽ വാർത്തകാരൻ ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഭാഷ്യകാരൻ ഇങ്ങനെ പറഞ്ഞു, അത് വെച്ചും കൊണ്ട് അവർ സൂത്രത്തിന്റെ താല്പര്യത്തെ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നു, ഇവിടെ ചായയുടെ ആവശ്യമില്ല, ഒരു അക്ഷരം ലാഭിക്കും സൂത്രത്തിന്, ഇത്രയും മതി സൂത്രം. ഇഗോ അസവർണ്ണി സാകല്യസ്യ ഹ്രസ്വഹ, അതിന്റെ ആവശ്യമുള്ളൂ. ഇപ്പൊ ച ഒഴിവാക്കാം, അതുകൊണ്ട് ഭാഷ്യാശയം എഴുതിയിരിക്കുന്നത് ഹ്രസ്വവിധി സാമർത്ഥ്യാ നസ്വരസന്ധി. ഹ്രസ്വം വിധിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ യുഗവേണച്ചി പ്രകാര സ്വരസന്ധി വരത്തില്ല, അതുകൊണ്ട് സൂത്രത്തിൽ ച എന്ന് പറയേണ്ട ആവശ്യമില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിക്കോണം. അതവിടെ പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ ശ്രദ്ധിക്കും? വികല്പമായതുകൊണ്ട് അവിടെ ഉത്തരം പറഞ്ഞു. കാരണം ഈ സൂത്രത്തിൽ വിവരിക്കുന്ന കാര്യം എന്താണ്? ശാകല്യസ്യ, ഒരുപാട് സ്ഥലത്ത് പാണിനി ശാകല്യനെ പറയുന്നുണ്ട്. സർവത്ര ശാകല്യസ്യ ലോപശാകല്യസ്യ. പിന്നെ ഏത് ശാകല്യം നമ്മളിപ്പോ പഠിച്ചത്? ശാകല്യസ്യ എവിടെയും. അതുകൊണ്ട് വാ എന്ന് പറഞ്ഞു. ഈ സൂത്രം വരാത്ത പക്ഷത്തിൽ ചക്രി അത്ര നിലനിർത്തം ചെയ്തു. ഈ സൂത്രം വരാത്ത പക്ഷത്തിൽ ചക്രി എത്ര, രണ്ടും വരാമെന്നർത്ഥം. പദാന്ത വിധിക്കും, കാരണം ഈ സൂത്രം ഇക്കിന് ഹ്രസ്വം വിധിക്കുന്ന സൂത്രം പദാന്തത്തിലേ പ്രവർത്തിക്കത്തുള്ളൂ. ഗൗരി, ഓ ഇത് ഗൗരി ശബ്ദ ശ്രദ്ധിക്കുന്നതാണ്. ഗൗരി ശബ്ദത്തിന്റെ പ്രഥമാദ്വചനം, പ്രഥമാദ്വിതീയ രൂപങ്ങളുണ്ടല്ലോ, അതിന് പ്രഥമാദ്വചനത്തിൽ ഗൗരി അവന്നിരിക്കും. അത് നമ്മൾ പിന്നീട് പഠിക്കും. ഗൗരി അവന്നിരിക്കുമ്പോൾ ഈകാരത്തിന് എന്ന് വന്ന് ഗൗര്യവ് എന്ന് വന്നു. അവിടെ ഗൗരി അവന്നിരിക്കുമ്പോൾ എന്താണ്, ഇക്കൊണ്ട് ഹ്രസ്വം വരുന്നില്ല. കാരണം ഗൗരിയിലെ ഈകാരം പദത്തിന്റെ അന്ത്യത്തിലല്ല, എന്തുകൊണ്ടല്ല, അതെല്ലാം നമ്മൾ പിന്നീട് പഠിക്കും. ഇത്ര മാത്രം മനസ്സിലാക്കുക. ഇവിടെ സുബന്ധ പ്രകരണം പഠിക്കുന്നത് വരെ മനസ്സിലാക്കുക. ഗൗരി അവ എന്നുള്ളിടത്ത് ഈ കാരം പദത്തിന്റെ അന്ത്യത്തിലല്ല. അതുകൊണ്ട് ഇഗോ അസവർണ്ണ സാകരിസ്യ ഹ്രസ്വശപ്രകാരം ഹ്രസ്വം വരുന്നില്ല, അവിടെ എണ്ണ വരുന്നു. ഇത്രയും ധരിച്ചു വെച്ചാൽ മതി, കാരണം അതവിടെ മനസ്സിലായിക്കോളും. വാസ്തവത്തിൽ പ്രത്യേകത്താരണം ഇവിടെ കൊടുത്തിട്ട് കാര്യമില്ല, കാരണം അത് പഠിക്കാത്തവർക്ക് അത് മനസ്സിലാകത്തില്ലല്ലോ പൂർണ്ണമായിട്ട്. അതുപോലെ തന്നെ അടുത്ത സൂത്രം ഇവിടെ ആവശ്യമുള്ളതല്ലോ. ഈ സന്ദർഭത്തിൽ നേരിട്ട് ഇതുമായിട്ട് ഈ സന്ധ്യയുമായിട്ട് ബന്ധമൊന്നുമില്ല, പിന്നെ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. അതായത് ഗൗര്യം എന്നൊരു രൂപം കാണിച്ചല്ലോ, ഗൗരി എന്നിടത്ത് ഈ കാര്യത്തിന് എണ്ണു വന്നു എന്ന് വെച്ചാൽ ഈ സൂത്രം പ്രവർത്തിച്ചില്ല. പക്ഷെ ആ ഇകാരത്തിന് ദ്വിത്വം വരാം. ദ്വിത്വം വരുന്നൊരു സൂത്രം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഏതാണ്? അനജ. അത് ഇതിന്റെ അടുത്ത സൂത്രമാണ്. അങ്ങനെ തുടർന്ന് പിന്നെ ദ്വിത്വത്തെ നിഷേധിക്കുന്ന സൂത്രങ്ങളാണ്. അപ്പൊ ഈ അച്ചോരഹാഭ്യാം ദേ എന്ന് വന്നില്ല ഇവിടെ ദ്വേ, അതാണ് അനുചിച്ചയുടെ വൃത്തിയിൽ വന്നാ എന്താണ് ദ്വേ വാസ്തഹ എന്ന് പറയുന്നു. ഇതിൽ നിന്ന് ഒന്നാണ് അങ്ങനെ പൂർവത്തിൽ നിന്ന് വരുന്നു. ഒരു അനുനാസികേ അനുനാസികോ വാ വരുന്നില്ലേ. അചകപരാഭ്യാം രേപഹകാരാഭ്യാം പരസ്യ ഏരോ ദ്വേ വാസ്തഹ. അവിടെ നിന്നാണ് ഏരും വരുന്നത്. ഏരോ അനുനാസികേ അനുനാസികോ വാ. പൂർവത്തിൽ നിന്ന് പദങ്ങളില്ലാത്തത് പൂർവത്തിൽ നിന്ന് വരും. ഏതിൽ നിന്ന് വരുന്നു എന്നറിയണമെങ്കിൽ അഷ്ടാധ്യായത്തിൽ നിന്ന് കാണാൻ പിടിച്ചാൽ മതി, എളുപ്പമാണ്. അങ്ങനെ പാഠം ചെയ്താൽ മതി. വെറും 5000 സൂത്രമല്ലേ ഉള്ളൂ, കർമ്മത്തിന് പഠിക്കാന്നുള്ളതേ ഉള്ളൂ. അറിയണമെന്ന് അത്ര നിർബന്ധമാണ്, അല്ലെങ്കിൽ പുസ്തകം എടുത്ത് മറിച്ചു നോക്കും. പിന്നെ ചില പൊടി യുക്തികൾ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാം, മനപ്പാഠം ചെയ്യാതെ തന്നെ. ഇപ്പോൾ അത് ചോദിച്ചപ്പോൾ വാന്നെങ്ങനെ മനസ്സിലാക്കി, എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നോക്കേണ്ട കാര്യമില്ല. കാരണം ഈ സൂത്രത്തിൽ രണ്ടെണ്ണം വന്നിട്ടുണ്ട്, എര് വാ. അപ്പോൾ ഇത് രണ്ടും വന്ന ഒരു സൂത്രം ഏതാണോ, അപ്പോൾ അത് ഇതിൻ്റെ പൂർവ്വത്തിലായിരിക്കും. അതിൽ നിന്ന് വന്നാണ്, നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഹിന്ദുത്വം ഇരിക്കുന്നതാണ്, ഇതിലെന്തുണ്ട് ദ്വേ. അനുജിന്റെ അടുത്ത സൂത്രമായിരിക്കും, കാരണം അതിനും ദ്വേ എന്ന് വന്നിരിക്കുന്നു. അപ്പൊ സൂത്രാർത്ഥം അറിയാമെങ്കിലും നമുക്കൊരു ഊഹം വച്ചിട്ട് ഇത് ഇതിന്റെ അടുത്തൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അത് ചെറിയ യുക്തി അവിടെ പ്രയോഗിച്ചാൽ മതി. അചോരഹാഭ്യം ദേഹപരാഭ്യം രേപഹകാരാഭ്യം പരസി ഏരോ ദ്വേ വസ്ത. അജഹപരാഭ്യാം രേഭഹകാരാഭ്യാം, പരാഭ്യാം എന്ന് പറയുന്ന ഏത് വിഭക്തിയാണ്? ഷഷ്ടി ദ്വേനത്തിൽ എന്തായാലും വരത്തില്ല, പഞ്ചമി. അതെങ്ങനെ മനസ്സിലായി പഞ്ചമി എന്ന്? പരസ്യ എന്ന് ഒന്നുകൊണ്ട് മനസ്സിലായി. പരസ്യ ഒന്നല്ലേ പരാഭ്യാം രേപഹകാരാഭ്യാം പരസ്യ. അപ്പോ അങ്ങനെ പറയും, അച്ഛ പരാഭ്യാം, അച്ഛന് പരമിരിക്കുന്ന, രേപഹകാരാഭ്യാം, രേപഹകാരങ്ങൾക്ക് പരമിരിക്കുന്ന എന്ന് വരും. സൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് രഹാഭ്യാം എന്ന് വെച്ചാൽ രേഭ രാന്നുള്ളതിന് വൈയാകന്മാരെ പറയുന്ന പേരാണ് രേഭം. ഹായ് പറയുന്നതാണ് ഹകാരം. രകാരം എന്ന് ഉപയോഗിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടി വന്നാൽ പ്രയോഗിച്ചും കളയും, ചിലരങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ സാധാരണ പ്രയോഗിക്കുന്നത് എങ്ങനെയാണ്? രേഭം രാതിഭ രേഭം പർണാപ്കാര കക്കാരം അങ്ങനെ പ്രയോഗിക്കും. അച്ഛന്റെ പരത്തിലുള്ള രേഫകകാരങ്ങൾക്ക് പരത്തിലുള്ള എരോ എരിന് ദേവാസ്തഹ ദത്വം വികല്പമായി വരുന്നു. അപ്പൊ ഇവിടെ ഇതുവരെ നമ്മൾ പഠിച്ചിരുന്ന ഇവിടെ ഒരു വ്യത്യാസം. സാറിന് നമ്മൾ പഠിച്ചെടുത്തെല്ലാം പൂർവ്വത്തിലൊരു സ്ഥാനി പരത്തിലൊരു നിമിത്തം അങ്ങനെയാണ്, അല്ലെങ്കിൽ പൂർവ്വത്തിലൊരു നിമിത്തം പരത്തിൽ ഒരു നിമിത്തം. അനുജിജയുടെ വൃത്തിയിൽ എന്താ പറഞ്ഞത്? പറഞ്ഞു അച്ഛന്റെ പരത്തിലിരിക്കുന്ന എരിന് ദിത്വം വരും, അച്ഛ വരെ വരുന്ന വരത്തില്ലെന്ന് പറഞ്ഞു. അവിടെ പൂർവ്വത്തിലുള്ള ഒരു നിമിത്തത്തെ പറഞ്ഞു അച്ഛൻ, അതിന്റെ പരത്തില് എരിരുന്ന ദിത്വം വരും. അവിടെയും ഇവിടെയും ദിത്വം വരുന്ന എരിനാണ് എരി എരി. അവിടെയാലും ഇവിടെയാലും ദിത്വം വരുന്നത് ഇരുനാം. പിന്നെ ആ ദിത്വത്തെ കുറിച്ച് പറഞ്ഞപ്പോ അവിടെ മറ്റു ചില കാര്യങ്ങളിലൂടെയൊക്കെ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? അതല്ലാതെ തന്നെ ചില കാര്യങ്ങളൂടെ പറഞ്ഞിരുന്നു, ഏതിനൊക്കെ ദിത്വം വരും, ഏതിന് ദിത്വം വരത്തില്ല, ഏതിന് സവർണം വരും, സവർണം വരത്തില്ല, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതെല്ലാം അവിടെ പറഞ്ഞിരുന്നു. ഇവിടെ വിശേഷിച്ച് വരുന്നത് എന്താണോ, അനുജി പറഞ്ഞ പോലെ തന്നെ അച്ഛന്റെ പരത്തിലുള്ള എരിന് ദിത്വം വരും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറയുകയാണ്. അച്ഛന്റെ പരത്തിലുള്ള രേഹത്തിന്റെയും ഹകാരത്തിന്റെയും പരത്തിലുള്ള, അതുകൂടെ ഇവിടെ പറയണം. അതുകൂടെ ഇവിടെ പറയുകയാണ്, അച്ചിന്റെ പരത്തിലുള്ള രേഫം അല്ലെങ്കിൽ ഹകാരം, അതിന്റെ പരത്തിലുള്ള എരിന് ദിത്വം വരുമെന്നാണ്. ഇപ്പൊ എരിന്റെ മുമ്പിൽ എന്ത് വേണം? രേഫം അല്ലെങ്കിൽ അതിന്റെ മുമ്പിൽ എന്ത് വേണം? അങ്ങനെയുള്ള സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതിനെ രേഖ ഹകാരങ്ങളെ ഇവിടെ നിമിത്തമായിട്ടെടുത്തു. ഭാഷ്യകാരൻ പറയും, ന ഇമു കാരിണോ, ഈ രേഖ ഹകാരങ്ങൾക്ക് കാര്യം നിമിത്തം, ദിത്വം ഒരിക്കലും സംഭവിക്കുന്നത് എന്തുകൊണ്ട്? നിമിത്തം ദുർവചനസ്യ, ദ്വിവചനത്തിന് ഇത് നിമിത്തമായതുകൊണ്ട് ഇതിനൊരിക്കലും നിമിത്തം ദിത്വം വരത്തില്ല. അത് രേഖഹകാരങ്ങളുടെ ഒരു വിശേഷതയാണ്. രാക്ക് ദിത്വം വരത്തില്ല, ഹകാരത്തിന് ദിത്വം വരത്തില്ല. എന്താണ് കാരണം പറഞ്ഞത്? ഇത് ദിത്വത്തിന് നിമിത്തമാണ്. അത് സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ എന്താണ്? ഗവു അച്ച്, ഔ അച്ച്, അതിന്റെ പരത്തിൽ എന്തിരിക്കുന്നു? രേഫം. ഹകാരത്തിന് വേറെ ഉദാഹരണം വരും. അതിന്റെ പരത്തിലിരിക്കുന്നു എരു. അപ്പൊ ഔ എന്ന് പറയുന്ന അച്ച്, അതിന്റെ പരത്തിൽ രേഫം, അതിന്റെ പരത്തിൽ യകാരം. അതിന് വികല്പമായിട്ട് ദിത്വം വന്നപ്പോ രണ്ട് യകാരം വന്നില്ലെങ്കിൽ ആദ്യത്തെ ഒരു യകാരം. ഇപ്പൊ ഗൗരിയോട് രണ്ട് യകാരം വന്നു. ഒന്ന് ഗൗല ഔ അച്ച്, അതിന്റെ പരത്തിൽ രേഫം വന്നു. അപ്പൊ അച്ഛന്റെ പരത്തിൽ രേഫം വന്ന് അതിനുശേഷം എരിൽപ്പെട്ട ഏതെങ്കിലും ഒരു വർണ്ണം വന്നു കഴിഞ്ഞാൽ അതിന് ദിത്വം വികല്പമായിട്ട് വരാൻ വരാതെ ഇരിക്കാം. രണ്ട് സംഭവിക്കാം. ഭാജ്യ രേഫം പരത്തിലെ യകാരം, ദിത്വം വന്ന രണ്ട് യകാരം. ഭാജ്യ അങ്ങനെ ഭർത്ത രേഫത്തിന് പരത്തിൽ തകാരം, ദിത്വം വരാം. ഇതിനുണ്ട് തകാരം വരാം. എവിടെയെല്ലാം വരുന്നോ അവിടെയെല്ലാം വരാം. അവിടെ അടുത്ത് ന സമാസേ, ഇത് ഇതിന് അചോരഹാഭ്യാന്തികമായിട്ടൊരു ബന്ധമില്ല. അത് ഇഗോ അസവർണേ ശാകരിസ്യ ഹൃസ്യ എന്ന് പറയുന്ന സൂത്രത്തിന്റെ വാർത്തകമാണ്. ഇത് അവിടെ കൊടുക്കേണ്ടതാണ്, ഇതിന്റെ താഴെ കൊണ്ട് കൊടുത്തു. ന സമാസേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഗോ അസവർണേ ശാകരിസ്യ ഹൃസ്യ എന്നുള്ള സൂത്രം സമാസത്തിൽ പ്രവർത്തിക്കത്തില്ല. വാപി അശ്വ എന്നിരിക്കുന്നു. വാപി അശ്വ ഇതിനെ വിഗ്രഹിക്കുന്നു. വാപ്യാം അശ്വ വാപി എന്നീ കണ്ട് അതിൽ അശ്വ നിൽക്കുന്നു എന്നാണ്. ഇവിടെ എന്താണ്? ഇത് സമാസമാണ്, ഇവിടെ സമസ്ത പദമാണ്. അപ്പൊ അവിടെ എന്താണ്? ഇക്കൊണ്ട് പരത്തിൽ അസവർണമായ അച്ചുണ്ട്, ഹ്രസ്വ സമുച്ചിത പ്രകൃതിഭാവം വരത്തില്ല. പിന്നെ നേരിട്ട് ഏത് സൂത്രം പ്രവർത്തിക്കും? വാപ്യേശ്വ. അതുകൊണ്ടാണ് സുധി, ഉപാസി, അമധ്വരി ഈ സ്ഥലങ്ങളിലൊന്നും തന്നെ ആ സൂത്രം പ്രവർത്തിക്കാത്ത. അതെല്ലാം എന്താണ്? സമാസങ്ങളാണ്, അതല്ല സമസ്ത പദങ്ങളാണ്. അതുകൊണ്ടാണ് അതിനെ അവിടെ ഉദാഹരണമായിട്ട് കൊടുത്തത്. കൊടുത്തതാണ് സമാസം. എല്ലാ ഉദാഹരണമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സൂത്രം പ്രവർത്തിക്കുന്ന ഒരു രൂപം കൂടെ ദീർഘത്തിൽ കാണിക്കാൻ പറ്റും, ഹ്രസ്വമുള്ള രൂപം കൂടെ കാണിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവിടെ അതിനെ തന്നെ ഉദാഹരണമായിട്ട് കൊടുത്തത്. നമ്മൾ വേറെ ഉദാഹരണങ്ങളൊക്കെ എടുത്തു. നമ്മളെ സംബന്ധിച്ച് ഈ സൂത്രമൊന്നും വന്നില്ലല്ലോ. അതുകൊണ്ട് ശരിക്കും അവിടെ ആദ്യം അങ്ങനെ ഒരു സമസ്ത പദം ഉദാഹരണമായിട്ട് കൊടുക്കുന്നതിന് കാരണം, അല്ല വ്യസ്ത പദങ്ങളാണെങ്കിൽ, വേറെ വേറെ പദങ്ങളാണെങ്കിൽ രണ്ട് രൂപം കാണിക്കേണ്ടി വരും. ഈ സൂത്രം വരുന്നതും ഇത് വരുമല്ലോ. ഇഗോ അസവർണ്ണ ശാകരിച്ച വരും. സമാസിക്കാത്ത ശബ്ദങ്ങളാണെങ്കിൽ, സമാസിച്ച ശബ്ദമായതുകൊണ്ട് ഒറ്റ രൂപമേ വരും. ഇഗോ അസവർണ്ണ സാഹലസ്യ ഹ്രസ്വശ്ച പ്രവർത്തിക്കത്തില്ല എന്ന് ചുരുക്കം. വാർത്തികം വാർത്തികം വെറുതെ ഒരു പരിപാടിയില്ല വ്യാകരണത്തിൽ. ഒന്നുകിൽ സൂത്രം, അല്ലെങ്കിൽ വാർത്തികം, അല്ലെങ്കിൽ പരിഭാഷ. ഋത്യകൃത്തിപരേ പദാന്ത അകഹ പ്രാഗ്വദ് വാ. പ്രാഗ്വത് എന്ന് വെച്ചാ പ്രാഗ്വത് പഴയതുപോലെ, മുന്നിലത്തെ പോലെ എന്നർത്ഥം. അതുപോലെ വാ എന്നാണ് മുന്നിലെ. ഏതാണ് 127-ാമത്തെ സൂത്രം? ഏതാണ് ഇത്? 128. ഇപ്പൊ പ്രാഗ്വത് എന്ന് വെച്ചാൽ അതുപോലെ വരും. പക്ഷെ ഇതിലൊരു ചെറിയ വ്യത്യാസം കൂടെ വരുന്നുണ്ട്. എന്താണ് ഹൃതി പരേ? അത് പറയുന്നുണ്ട്. ഹൃതി ഏത് വിഭക്തിയാണ്? സപ്തമി. ഹൃതി ഋത്ത് ഋ പരമിരിക്കുകയെ ഋന് തവരം ചെയ്ത് ഋത്താക്കി അതിന്റെ സപ്തമിയിൽ ഹൃതിന്നാക്കി ഋ പരമിരിക്കുകയെ. പദാന്ത അകഹ പൂർവത്തിൽ എന്താണ്? പൂർവസൂത്രത്തിൽ ഇക്കായിരുന്നു, ഇവിടെ പറയുന്ന അക്ക്. പദാന്തത്തിൽ അക്കിന് പ്രാഗ്വത് വാ ഹ്രസ്വ സമുച്ചിത പ്രകൃതിഭാവം വരും. മനസ്സിലായല്ലോ. ഉദാഹരണം നോക്കിയാൽ മനസ്സിലാവും. ബ്രഹ്മ ഋഷി എന്നിരിക്കുന്നു. ബ്രഹ്മ ഇവിടെ ബ്രഹ്മ എന്ന് പറയുന്നത് ബ്രാഹ്മണൻ എന്നുള്ള അർത്ഥം. ഋഷി എന്നിരിക്കുന്നു. ഇവിടെ എന്താണ്? ഋതി പരേ ഋ പരമിരിക്കുന്നു. അക്ക് ബ്രഹ്മ ശബ്ദം ത്തിൽ അവസാനം ആയാണ്, അത് അക്കിൽപ്പെടുന്നു. പദത്തിന്റെ അന്ത്യവുമാണ്. അപ്പൊ പദത്തിന്റെ അന്ത്യത്തിൽ അക്കിൽപ്പെട്ട വർണ്ണമുണ്ട് ബ്രഹ്മ എന്നിടത്ത്. പരത്തിൽ ഋ ഉണ്ട്. പ്രാഗ്വത് എന്ന് വെച്ചാൽ ഹ്രസ്വ സമുച്ചിത പ്രകൃതിഭാവം എന്ന് വെച്ചാൽ രണ്ടും ഒരുമിച്ച് വരുന്നതാണ് സമുച്ചിതം എന്ന് പറഞ്ഞു. ബ്രഹ്മ എന്ന് പറയുന്ന ദീർഘത്തിന് ഹ്രസ്വം വന്നു, പ്രകൃതിഭാവം വന്നപ്പോൾ എന്തായി? ബ്രഹ്മ ഋഷി. ഇനി ബ്രഹ്മശബ്ദം തന്നെ ഹ്രസ്വമായിട്ടുമുണ്ട്. അതായാലും കുഴപ്പമില്ല, ബ്രഹ്മഋഷി എന്നിരിക്കുന്നു, അവിടെ ഹ്രസ്വം തന്നെ. ബ്രഹ്മശബ്ദം എന്ന് പറയുന്നത് ഇപ്പൊ വേദം എന്നുള്ള അർത്ഥത്തിൽ ഹ്രസ്വമാണ്. അതുകൊണ്ട് നൗസലിംഗത്തിൽ വരും. ഇപ്പൊ ബ്രഹ്മഋഷി എന്ന് വെച്ചാൽ ബ്രഹ്മണ ഋഷി, വേദസ്യ ഋഷി, വേദത്തിന്റെ ഋഷി. ഇവിടെ ബ്രഹ്മാചാസു ഋഷിശ്ച, ബ്രാഹ്മണനുമാണ് ഋഷിയുമാണ്. മറ്റേ ബ്രഹ്മ ഋഷി എന്ന് വെച്ചാൽ വേദത്തിന്റെ ഋഷി. വിഗ്രഹം അനുസരിച്ച് അർത്ഥം മാറും. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ അത് പുല്ലിംഗം, ബ്രഹ്മ എന്ന് പറഞ്ഞാൽ നൗസലിംഗം. ബ്രഹ്മ എന്ന് പറയുമ്പോൾ ആകാരാന്തം, ബ്രഹ്മ എന്ന് പറഞ്ഞാൽ അകാരാന്തം. അകാരാന്തം ബ്രഹ്മ. ഇപ്പൊ ബ്രഹ്മ ഋഷി എന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യും? പൂർവത്തിൽ അക്കുണ്ട്, നക്കാരാന്തം എന്ന് പറയുന്ന ആ ശബ്ദം, ബ്രഹ്മൻ ശബ്ദം. ഇവിടെ എന്താണ്? സമാസം. സമാസം എന്ന് കഴിഞ്ഞപ്പോൾ നകാരം ലോപിച്ചു പോയി. നലോപപ്രാതിപതികാന്തസ്യ സൂത്രം നമ്മൾ പഠിക്കും. അപ്പൊ ഇവിടെ ഇപ്പൊ ഇത് അകാരാന്തമായി. ഇത് അകാരാന്തമോ അതോ അകാരാന്തമോ വരാം. ശബ്ദാർത്ഥം അനുസരിച്ച് ബ്രാഹ്മണൻ എന്നുള്ള അർത്ഥത്തിൽ പുല്ലിംഗം ആന്ന് വരും. വേദം എന്നുള്ളത് നമസ്കാരം എന്ന് വരും പരസ്യമായിട്ട്. ഇപ്പൊ ബ്രഹ്മ ഋഷി എന്നിരിക്കുമ്പോൾ എന്തുവരും? ഹ്രസ്വ സമുച്ചിത പ്രകൃതിഭാവം വന്ന് ബ്രഹ്മ ഋഷി എന്നിരിക്കുന്നു. അത് ദീർഘമാകാം, പരസ്യമാകാം, ഉള്ളതുപോലെ ഇരിക്കുന്നു. അതിന് ഹ്രസ്വം വിരിച്ചു, പിന്നെ ഉള്ളതുപോലെ ഇരിക്കുന്നു. അതിനാണ് രണ്ടും വിരിക്കുന്നു. അതിനാണ് പറഞ്ഞെന്താണ്? ഹ്രസ്വ സമുച്ചിത പ്രകൃതിഭാവം. ആകാശ സമുച്ചയം തന്നെ, ഒരു സംശയവും വേണ്ട. എന്തുകൊണ്ട്? മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഹ്രസ്വം ഉള്ളിടത്തും ഹ്രസ്വം വരിക്കാം. അവനെന്താ പറഞ്ഞത്? മുമ്പ് പർജന്യവത് ലക്ഷണ പ്രവൃത്തി. മഴ പോലെയാണ് സൂത്രം പ്രവർത്തിക്കുന്നത്. ജലേ വൃഷ്ടി സ്ഥലേ വൃഷ്ടി ന്യായം എന്ന് പറയും. മഴ പെയ്യുമ്പോൾ അത് അതിന് പക്ഷഭേദമില്ല, അത് കരയാണോ കടലാണോ എന്ന് നോക്കത്തില്ല. അതുപോലെയാണ് സൂത്രവും പ്രവർത്തിക്കുന്നത്. ഹ്രസ്വം വിരിച്ചു ഹ്രസ്വമുള്ളിടത്തും അത് പ്രവർത്തിക്കും. ദീർഘമാണെങ്കിൽ പ്രവർത്തിച്ച് ഹ്രസ്വമാക്കും. ഹ്രസ്വത്തിലും ഹ്രസ്വം വരാം. ബ്രഹ്മ ഹർഷീന്നിരിക്കുന്നു. മനസ്സിലായല്ലോ. അപ്പൊ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൂർവത്തിൽ ആ അറിവ് നിന്നപ്പോ ഇവിടെ ആ അറിവ് നിന്നപ്പോ ഈ സൂത്രപ്രകാരം ഹ്രസ്വം എന്ന് പ്രകടിപ്പാം. പക്ഷേ ഇത് വികല്പമാണ്. വരാത്ത പക്ഷത്തിൽ ബ്രഹ്മർഷി എന്നിരിക്കും. വേഗം പ്രകടിപ്പിക്കും അഗ്നെന്നുവെച്ച ബ്രഹ്മർഷി. ഈ സൂത്രം പ്രവർത്തിച്ചതിന് ഒരു ഉദാഹരണം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ട? അന്ന് പഠിച്ചപ്പോൾ പറഞ്ഞു ഇനി വരാൻ പോകുന്ന ഒരു സൂത്രം പ്രത്യേകഹ എന്ന് പറയുന്ന സൂത്രം ഇവിടെ പ്രവർത്തിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇവിടെ സന്ധി വരാത്തതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു, ഓർമ്മയുണ്ട? ഒരു വാർത്തികത്തിൽ നമ്മൾ മുമ്പ് പഠിച്ച ഒരു വാർത്തികത്തിൽ ഈ സൂത്രം പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതാണ് വാർത്തികം? ഋ വർണ്ണയോർ മിഥ സവർണിം വച്യം. അവിടെ ഋടെ ചേർന്ന് സമാസം ചെയ്ത് ഒരു പദമാക്കി. ഋ എന്നിരിക്കുമ്പോ നമ്മൾ പഠിച്ചതനുസരിച്ച് എന്ത് വരണം? ദീർഘം. പക്ഷെ അവിടെ ഒന്നല്ലേ, എന്തുകൊണ്ട്? കൃത്യകഹ കൃതി പരമിരിക്കെ അക്ക്. പുറത്തിൽ അക്കാണെങ്കിൽ പരത്തിലിരിക്കുന്ന ഇറുത്ത് ഏതാണ്? അങ്ങനെ ഋണ്. പരത്തിലിരിക്കുന്ന ഇവിടെ എന്താ പറഞ്ഞത്? എഴുത്ത് പരമിരിക്കുന്നു അല്ലേ. അപ്പൊ പരത്തിലൂടെ ഇരി അവിടെ ഋ വർണ്ണയോ മിഥ സൗവർണ്യം വായിച്ചോ എന്ന് പറയുന്നിടത്ത് പരത്തിലിരിക്കുന്ന ഋ ഏതാണ്? അവിടെ പരത്തിലിരിക്കുന്ന ഋ ഏതാണ്? ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയണം. ഒരു ഉത്തരമേ ഉള്ളൂ, പല ഉത്തരവൊന്നുമില്ല. അവിടെ പരത്തിൽ ഇരിക്കുന്ന ഋ ഏതാണ്? ഒരുത്തരമേ ഉള്ളൂ. പരത്തിലിരിക്കുന്ന ഋ എന്ന് പറയുന്നത് ഋ ആണ് അവിടെ ഇരിക്കുന്നത്. എന്തുകൊണ്ട്? ഋ വർണ്ണയോർ മിത സാവർണ്യം വാച്ചു എന്ന് പറയുന്ന ആ വാർത്തയും അവിടെ തന്നെ പ്രവർത്തിച്ചു. അവിടെ തന്നെ ആ വാർത്തകം പ്രവർത്തിച്ചു. അതുകൊണ്ട് എന്തായി? പരത്തിലിരിക്കുന്ന ഋ എന്ന് പറയുന്ന അവിടത്തെ ഏതാണ്? ാണ്. അങ്ങനെ പ്രവർത്തിക്കാമോ? പ്രവർത്തിക്കാം. അങ്ങനെ പ്രവർത്തിക്കുന്നതിന് ദോഷമില്ല. അപ്പൊ എന്ത് ചെയ്തു? ഋ എന്നാ പറഞ്ഞു. ഈ സൂത്രം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അക്കിന്റെ പരത്തിൽ ഋ പരമിരുന്നു കഴിഞ്ഞാൽ പൂർവത്തിൽ പ്രകൃതിഭാവം വരും. സംബന്ധിച്ചത് ഋ വർണ്ണയോ എന്ന് പറയുന്നിടത്ത് അക്കിന്റെ പരത്തിൽ ഋ ഇല്ല, പരത്തിൽ ഋ ആണ്. അപ്പോൾ ഒരാൾ അവിടെ എങ്ങനെ ഇത് പ്രവർത്തിക്കും? പ്രത്യേക പറയുന്നു, അവിടെ പരത്തിലിരിക്കുന്ന റ് എന്ന് പറയുന്ന റു ആണ്. അതെങ്ങനെ തീരുമാനിച്ചു? ഋർവർണ്ണയോർമ്മിത സാവർണ്യം വാച്ചു. ആ സൂത്രം തന്നെ അതീ പ്രവർത്തിച്ചു. അണില് ഈ സൂത്രം പ്രവർത്തിക്കില്ല എന്ന് പറയുന്നുണ്ട്, ബാക്കി പരിസമാപ്തി വരാത്തത് കാരണം. പ്രത്യാഹാരത്തിൽ മാത്രമേ സവർണ സംസ്ഥയുള്ളൂ, അതിന്റെ സവർണങ്ങൾക്ക് സവർണ സംസ്ഥയില്ല. കാരണം ബാക്കി പരിസമാപ്തി സംഭവിച്ചു കഴിഞ്ഞാലേ ആ അണ്ണിൽ അതിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതേ സൂത്രത്തിൽ അണുവിസവർണസ്യാപ്രത്യയഹില് അണ് എന്നുള്ള പ്രത്യാഹാരം പറയുന്നുണ്ട്. അതിലുള്ള അംഗങ്ങൾക്ക് അതിന്റെ അംഗങ്ങളുടെ സവർണങ്ങളെ എടുക്കാൻ ഗ്രഹിക്കാൻ പാടില്ല. അണ്ണിൽ അല്ല, അണ്ണ് അതിലാണ് അണ്ണെന്ന് പറയുന്നതിന് സവർണങ്ങളെ ഗ്രഹിക്കുന്നത് അക്ഷര സമാമനായത്തിലുള്ള വർണ്ണങ്ങൾ അല്ല, വേറെ ഒന്നിനും ഗ്രഹിക്കാൻ പറ്റില്ല. എങ്ങനെ അവിടെ ബാക്കി പരിസമാപ്തി വരാത്തത് കാരണമാണ് അവിടെ പ്രവർത്തിക്കാത്തത്. അതിന് അതിനുള്ള ന്യായം പറയുന്നത് എന്താണ്? അതിനുള്ള ന്യായം പറയുന്നത് നേരത്തെ പറഞ്ഞു എന്താണ്? ആ എന്ന് പറയുന്നത് അണ്ണിൽ ഗ്രഹിച്ചിരിക്കുന്നത് ആ ഈ ഊ തുടങ്ങിയ അക്ഷര സമാമനായത്തിലെ വർണ്ണങ്ങളെയാണ് ഗ്രഹിച്ചിരിക്കുന്നത്. അപ്പൊ ആ സൂത്രം പറയുന്നത് അക്ഷര സമാമനായത്തിലെ വർണ്ണങ്ങൾ അതിന്റെ സവർണത്തെ ഗ്രഹിക്കുമെന്നാണ്. ഒന്നുകൂടെ ലളിതമായി മനസ്സിലാക്കും. അല്ല, ഒരു കാര്യം തന്നെ പലതരത്തിൽ വ്യാഖ്യാനിക്കും. അത് നമുക്ക് ലളിതമായി മനസ്സിലാക്കാവുന്ന ഇതാണ്. ആ ഈവു അണ് എന്ന് പറയുന്ന പ്രത്യാഹാരം അവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഈവു എന്ന് പറയുന്ന കാരണം അവിടെ അണ്ണെന്ന് പറയുന്ന ഏതാണ്? ആദിരന്ധ്യന സഹേത എന്ന് പറയുന്ന സൂത്രപ്രകാരം എന്ന പ്രത്യാഹാരമാണ്. ആ പ്രത്യാഹാരം എന്ന് പറയുന്നത് അക്ഷര സമാമനായത്തിലെ വർണ്ണങ്ങളാണ്. അപ്പോൾ ആ വർണ്ണങ്ങൾ സവർണത്തെ ഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഈ തുടങ്ങിയൊന്നും അക്ഷര സമാമനായത്തിൽ ഇല്ല, സവർണത്തെ ഗ്രഹിക്കുന്നില്ല. അതാണ് അതിന്റെ സിമ്പിളായി മനസ്സിലാക്കാവുന്ന ലഘുവായ യുക്തി. അതാണ് കാരണം അണ്ണെങ്ങനെ വന്നു, വരാൻ കാരണം ആതിരന്ധ്യന സഹേത എന്നുള്ള സൂത്രപ്രകാരമാണ്. ആ സൂത്രപ്രകാരം ആ സൂത്രം ഏതിനെയാ പ്രത്യാഹാരമാക്കുന്നത്? അക്ഷര സമാമനായത്തിൽ ഉള്ള വർണ്ണങ്ങൾ. അപ്പൊ ഇവിടെ അക്ഷര സമാമനായത്തിലുള്ള വർണ്ണങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ സവർണത്തെ ഗ്രഹിക്കും. ബാക്കിയുള്ളതൊന്നും അക്ഷര സമാമനായത്തിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അതിന്റെ സവർണങ്ങളെ ഗ്രഹിക്കുന്നില്ല. അതാണ് അതാണ് എന്റെ ലഘുവായ മാർഗം. ഇനി ഈ സൂത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാലും പിന്നീട് ഈ വർണ്ണസമാമനായത്തിലുള്ള വർണ്ണങ്ങൾ മാത്രമേ സവർണത്തെ ഗ്രഹിക്കൂ, അതിന്റെ സവർണങ്ങൾ സവർണത്തെ ഗ്രഹിക്കത്തില്ല. പിന്നെ ഈ വാക്യപരിസമാപ്തി എന്നൊക്കെ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു വിഷയമാണ്. നാജ്ജലം എന്നൊരു സൂത്രമുണ്ട്. ആ സൂത്രത്തിൽ അത് സിദ്ധാന്തി വരുന്നതല്ല. അതില് സവർണത്തെ ഗ്രഹിക്കുന്ന ഒരു വിഷയം വരുമ്പോഴത്തേക്ക് സൂത്രത്തിന്റെ ഒരു ക്രമമുണ്ട്. ആ ക്രമം അനുസരിച്ച് അപവാദ സൂത്രങ്ങളെല്ലാം പ്രവർത്തിച്ചു കഴിഞ്ഞ ദിവസത്തെ സൂത്രം പ്രവർത്തിക്കുമെന്നൊക്കെ പറഞ്ഞ് കുറെ ചർച്ചയുണ്ട്. പക്ഷെ അത് ആയിരിക്കും പറഞ്ഞത്, എന്താണെന്ന് അതായിരിക്കാൻ വഴിയുണ്ട്. അപ്പൊ ഇവിടെ ഇത്രയേ ഉള്ളൂ. അതിരന്തേന സഹേത പ്രകാരം ഉണ്ടാക്കുന്ന പ്രത്യാഹാരം എന്നുള്ളതിലാണ് അത് അതിന്റെ സവർണത്തെ ഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്ന വിഷയം അതല്ല. എന്താണ് വാർത്തികം? ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ ഒരു വാർത്തികം ഉണ്ടാക്കിയത്, അത് ആ കാര്യം ആ വാർത്തികത്തിൽ തന്നെ പ്രവർത്തിച്ചു. അകലെ പ്രവർത്തിക്കുന്നതിന് ദോഷമില്ല. അത് പാണിനി വേറെ സൂത്രങ്ങളിലും അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. പറയുന്ന കാര്യങ്ങൾ തന്നെ ആ സൂത്രത്തിലും പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പലയിടത്തും പ്രയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ജ്ഞാപകം അങ്ങനെ പ്രവർത്തിക്കാവും. അപ്പൊ ഇവിടെ എന്താണ്, ഇരുന്നപ്പോഴത്തേക്ക് വൃത്തിയാകുക പ്രവർത്തിച്ചു. പൂർവ്വത്തിലിരിക്കുന്ന ഋന്ന് പറയുന്നത് നക്കിപ്പെടുന്നതാണ്, അയുകൊണ്ട് പരത്തിലിരിക്കുന്ന ഋന്ന് പറയുന്നത് എന്താണ്, അത് ഋണ് അക്കിപ്പെടുന്നതുമാണ്, സവർണമാണ് ഋകൾ പറഞ്ഞ അവിടെ പ്രകൃതിഭാവം വന്നുണ്ട്, സന്ധി വന്നില്ല. പദാന്താക്യം, പദാന്തം എന്തുകൊണ്ട് പറഞ്ഞു, ആർച്ചത്ത്. ഇവിടെയും പദാന്തം എന്ന് പറഞ്ഞു ആ അർച്ചത്ത് എന്നിരിക്കുന്നു. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക, ഇത് തിങ്ങം തത്തി പഠിക്കേണ്ടതാണ്. പുറത്തിൽ ആട് വന്ന് ആടച്ച വൃദ്ധി വരുന്നതാണ്. അത് നമ്മൾ പഠിക്കാത്തതുകൊണ്ട് അത് ഇത്രയും മാത്രം മനസ്സിലാക്കുക. ഇവിടുത്തെ ആ എന്ന് പറയുന്നത് പദാന്തത്തിൽ അല്ല, ആടാഗമമാണ്. അതുകൊണ്ട് ഇവിടെ ഹ്രസ്വ സമുച്ചിത പ്രകൃതിഭാവം വരത്തില്ല. ഇവിടെ വൃദ്ധി വരാൻ വേണ്ടി പ്രത്യേക സൂത്രമുണ്ട്, നമ്മൾ പഠിച്ച സൂത്രമുണ്ട്, ആടസ്ഥാന്തര സൂത്രമുണ്ട്, വൃദ്ധി വരും. ഇവിടെ അത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതൊന്നിപ്പോ മനസ്സിലാക്കത്തില്ല. അപ്പൊ ഈ രണ്ട് സൂത്രവും തമ്മിൽ ബന്ധമുണ്ട്. എന്താണ്, ഈഗോ അസവർണേ ശാകല്യസ്യ ഹ്രസ്വശ്ച, അതുപോലെ തന്നെ ഹൃത്യകഹ. ഇത് രണ്ടും എന്താ ചെയ്യുന്നത്, ഹ്രസ്വ സമുച്ചിത പ്രകൃതിഭാഗമാണ്. പക്ഷെ ഹരി ഏതോ എന്നിടത്ത് ഈ സൂത്രം പ്രവർത്തിക്കില്ല. ഇക്കോ അസവർണേ ശാകല്യസ്യ ഹ്രസ്വശ്ച, അവിടെ എന്താണ് ഹരി, ഇക്കാണ് പരത്തിലേ ഇരിക്കുന്നു. ഈ സൂത്രം പ്രവർത്തിച്ചൂടെ, ഇക്കോ അസവർണേ ശാകല്യസ്യ ഹ്രസ്വശ്ച. അത് തന്നെ അവിടെ എന്തുകൊണ്ട് ഈ സൂത്രം പ്രവർത്തിക്കുന്നില്ല, ഹ്രസ്വ സമുച്ചത പ്രകൃതിഭാവം വരാം അവിടെ, ഹരി ഏതോ എന്നിരിക്കുന്നിടത്ത്. അവനവിടെ സമാനം പറഞ്ഞു, ഹരി ഏതോ എന്നിരിക്കുന്നിടത്ത് പറയില്ല എന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതപ്രഗ്രഹ്യ അച്ഛിന്നിത്യം എന്നിടത്ത് നിത്യം എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലായിടത്തും അത് പ്രവർത്തിക്കത്തില്ല. ഇതിന് ഈഗോ അസവർണ്ണ ശാരശ എന്ന് പറയുന്നിടത്തൊന്നും അത് പ്രവർത്തിക്കത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് അവിടെ നിത്യം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ ഹ്രസ്വ സമുച്ചത പ്രകൃതിഭാവം വരത്തില്ല.